ശരി. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിത്യസ്ത്രീലിംഗത്വം ലിംഗാന്തര അനഭിദായകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗ ശബ്ദം വേറൊരു ലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിത്യസ്ത്രീലിംഗ ശബ്ദവും അതിന് നദീസഞ്ജ വരും, യൂസ്ത്രാക്കും നദീ പ്രകാരം. അപ്പം നദീസഞ്ജ വരണമെങ്കിൽ നിത്യസ്ത്രീലിംഗമായിരിക്കണം. നിത്യസ്ത്രീലിംഗത്തിന്റെ മുഖ്യമായ അർത്ഥം അതാണ്. ഇത് ഭാഷ്യ വ്യാഖ്യാതാവായ കയ്യടന്റെ അഭിപ്രായം. അപ്പോൾ ഒരു ശബ്ദം മറ്റൊരു ലിംഗത്തിലൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിത്യസ്ത്രീലിംഗം എന്ന് പറയാൻ പറ്റത്തില്ല, നദീസഞ്ജ ഘട്ടത്തുമില്ല. പിന്നെ കശിക വൃത്തി, അതിന്റെ വ്യാഖ്യാതാവ് ഹരദത്തൻ പദമഞ്ജരി എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. അവിടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് അത്രയും സ്ട്രിക്റ്റ് ആവണ്ടെന്നാണ് അവർ പറയുന്നത്. ഒരു ശബ്ദം മറ്റൊരു ലിംഗത്തിൽ ഉപയോഗിച്ചാലും അതിന് നിത്യസ്ത്രീലിംഗമെന്ന് പറയാം. പക്ഷേ എവിടെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ അത് സ്ത്രീലിംഗമാണെന്ന് അറിയുന്നതിന് വേണ്ട മറ്റൊരു പദം ഇതിൻ്റെ സഹായം ഇല്ലാതിരുന്നാൽ മതി. നമുക്കത് വായിക്കുമ്പോൾ സ്ത്രീലിംഗം തോന്നിയാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീലിംഗത്തിലും അത് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശബ്ദം എങ്ങനെയാണോ പുല്ലിംഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് അതുപോലെ സ്ത്രീലിംഗത്തിലും പ്രസിദ്ധമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പദത്തിൻ്റെ സാഹചര്യം കൂടാതെ തന്നെ ഇത് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് അറിയണമെങ്കിൽ ആ ശബ്ദം സ്ത്രീലിംഗത്തിൽ പ്രസിദ്ധമായിരിക്കും. അങ്ങനെ ഒന്നുകൊണ്ട് ഉപയോഗിക്കാൻ ഉദാഹരണം പറഞ്ഞു ആദ്യൈ ഭാഷകാരം പ്രയോഗിച്ചു. അപ്പോൾ അത് ബ്രാഹ്മണ്യൈ ബ്രാഹ്മണിയുടെ വിശേഷണമാണത്. പക്ഷെ ആ ശബ്ദം പ്രയോഗിക്കാതെ തന്നെ ആ അർത്ഥത്തിൽ ആംഗ പൂർവത്തിലുള്ള ധീ ആണ് ആദ്യൈ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് കണ്ടുകൊണ്ടാണ് ഓ ഈ ശബ്ദം പുല്ലിംഗത്തിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ ആദി സംയുക്തി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഈ ശബ്ദം പുല്ലിംഗത്തിലുണ്ടല്ലോ, അപ്പോൾ ഇതിലെങ്ങനെ നദീസഞ്ജ വന്ന് സ്ത്രീലിംഗത്തിൽ പറയുന്നു. ഇവിടെ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരാൾക്ക് തന്നെ അത് സ്ത്രീയാണ്, സ്ത്രീലിംഗ ശബ്ദമാണെന്ന് തോന്നി. അതിന് മറ്റ് ബ്രാഹ്മണി എന്നുള്ള വിശേഷത്തിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ സ്വീകരിക്കാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ കർശനമായ നിയമമില്ല, പുല്ലിംഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാലേ നിരസിച്ച് വരുമെന്നില്ല. പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നതിനും ചിലയിടത്ത് സ്ത്രീലിംഗത്തിൽ നിരസിച്ച് വരാം. അതങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഒരു ശബ്ദം കൊണ്ട് ആ ശബ്ദം അതിൻ്റെ ചതുർത്ഥിയിലെ രൂപം കാണുമ്പോൾ ഓ ഇതിന് നദീസഞ്ജ വരാൻ പാടില്ലല്ലോ, ഇത് നദീസഞ്ജ ഒന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണല്ലോ, ഇതാണ് പ്രതി. പ്രതി എന്ന് പറയുന്ന ശബ്ദം കണ്ടിട്ട് ഒരാൾ പറയുന്നത് ഇത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നതാണല്ലോ, ഇതിൽ സ്ത്രീലിംഗത്തിൽ ഉപയോഗിച്ചപ്പോൾ ഇതിനെ നദീസിഞ്ഞ് വരാൻ പാടില്ലല്ലോ, കാരണം നിത്യശ്രീലിംഗത്വമില്ല, കാരണം പുല്ലിംഗത്തി ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാൻ പാടില്ല. ആ ശബ്ദം ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നു, അതൊരാൾക്ക് അവിടെ വിശേഷങ്ങളൊന്നും കൂടാതെ തന്നെ അത് സ്ത്രീലിംഗമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശിഷ്ടപ്രയോഗം, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അർത്ഥം ആ ശബ്ദ സ്ത്രീലിംഗത്തിലും പ്രസിദ്ധമാണ്, പുല്ലിംഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് പോലെ. അപ്പൊ അവിടെ നദീസഞ്ചും നദീ കാര്യങ്ങളും വരാം. അതുകൊണ്ട് ആണ് അങ്ങനെ ഒരു നിയമം പറഞ്ഞത്, അങ്ങനെ പ്രസിദ്ധമായി. ഇനി പിന്നെ അത് തന്നെ ഒന്നുകൂടെ പരിഷ്കരിച്ചാൽ, അങ്ങനെ ഒരു ശബ്ദ സ്ത്രീലിംഗത്തിലും പ്രസിദ്ധമാണ്, പുല്ലിംഗത്തിലും പ്രസിദ്ധമാണ്. സ്ത്രീലിംഗത്തിൽ ഒരു വിശേഷണവും കൂടാതെ ഉപയോഗിച്ചിരിക്കുന്നു, സ്ത്രീലിംഗം ഒന്ന് മനസ്സിലായി, അത് നദീസഞ്ജമെന്നു. ചതുർത്ഥിയിൽ പ്രധ്യേയി എന്നു വന്നു. ഇനി ഒരു സ്ഥലത്ത് അങ്ങനെ കണ്ടു, അവിടെ ഒരു വിശേഷണമുണ്ട്, ബ്രാഹ്മണ്യൈ പ്രധ്യൈ. ഒരു വിശേഷണത്തിലൂടെ മനസ്സിലാക്കി ബ്രാഹ്മണ്യ എന്ന് പറയുന്നതിൻ്റെ വിശേഷണമാണ് പ്രധ്യൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിശേഷണം വന്നിരിക്കുന്നുണ്ടല്ലോ, വിശേഷണമായിട്ടാണോ അത് ഉപയോഗിച്ചത്, പദാന്തര അവിടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നദീസഞ്ജ വരാമോ എന്ന് ചോദിച്ചാൽ അവിടെയും വരാം. നേരത്തെ പറഞ്ഞ നിയമം ഇവിടെ ബാധകമല്ല. എന്തുകൊണ്ട്? ഇവിടെ ബ്രാഹ്മണി എന്ന് പറയുന്ന ശബ്ദമുണ്ട്, പ്രധി എന്ന് പറയുന്ന ശബ്ദമുണ്ട്. പക്ഷേ ഈ ശബ്ദം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സഹായം കൂടാതെ തന്നെ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ശരിക്കും അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. സിദ്ധാന്ത ഭൂമിതിയൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ മനസ്സിലാകും. ഇപ്പം സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് നദീസജ്ഞ മാത്രം. ഇത് സിദ്ധാന്തഭൂമിതി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, രണ്ടു പക്ഷവും കൊടുത്തിട്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വിവരം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ് അതിപ്പോൾ കുഴപ്പമായി. പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിത്യസ്ത്രീലിംഗം എന്ന് പറയുന്നത് മറ്റൊന്നിലും അത് പ്രയോഗിക്കാൻ പാടില്ല. സൂത്രം യൂസ്ത്രാഖ്യു നദി. പിന്നെ പറഞ്ഞില്ലേ, പാണിനിയുടെ സൂത്രങ്ങൾ പലയിടത്തും ഫിറ്റാകാതെ വരും. ഇപ്പം വ്യാഖ്യാതാക്കൾ ഇതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുതിയ പുതിയ നിയമങ്ങൾ അവർ കൽപ്പിക്കും, എന്നാൽ പാണിനി വിട്ട് വിടത്തുമില്ല. പാണിനി ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. എന്ന് വെച്ചാൽ പാണിനിയെ ന്യായീകരിക്കുന്നതിനുള്ള അഭ്യാസങ്ങൾ ആണ് ഈ പരിഭാഷകളും ഈ നിയമങ്ങളും എല്ലാം. കാരണം പാണിനി കണ്ടതിനപ്പുറത്തേക്ക് ഭാഷ മാറിപ്പോയി. എന്നാൽ പാണിനിയെ വ്യാകരണം വൈയാകരണന്മാർക്ക് വിടാനും വയ്യ. പിന്നെ വീണ്ടെടുത്ത് കിടന്നുള്ള അഭ്യാസം ശരിക്കും അതാണ് നമ്മളീ കാണുന്നത്. ഭാഷ്യകാരൻ തന്നെ പാണിനിയുടെ സൂത്രത്തിന് വിരുദ്ധമായി പ്രയോഗങ്ങൾ നടത്തും. അപ്പോൾ പണ്ഡിതന്മാരോലോചിക്കും, ഇതെന്താ അങ്ങനെ പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. പിന്നെ അവരിരുന്നിരുന്ന് ഉറക്കം എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പാണിനിയുടെ സൂത്രവും ഈ പ്രയോഗവുമായിട്ട് ബന്ധിപ്പിക്കും, അതിനെ പരിഭാഷയെന്നോ നിയമങ്ങളെന്നോ ഒക്കെ പറയും. എന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ പ്രയോഗിച്ചു? ഒരുപക്ഷേ ലോകത്തിൽ അങ്ങനെ പ്രയോഗം കാണും, അതല്ലെങ്കിൽ അബദ്ധം പറ്റിയതാകാം. എന്തായാലും അതിനെ സാധൂകരിക്കുക എന്ന് പറയുന്നതാണ് പിന്നീടുള്ള പണ്ഡിതന്മാരുടെ ജോലി. ഇവിടെ അതിന് വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, ഇന്ന് പഠിക്കുന്നിടത്ത്, എന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അത് വ്യക്തമാവും. അടുത്തു വരുന്ന നൗസുലിംഗമാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് അകാരാന്തമാണ്. ജ്ഞാനശബ്ദം, കൃദന്ത ശബ്ദമാണ് ജ്ഞാനശബ്ദം. എങ്ങനെ കൃദന്തമാകും അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, ഇവിടെ തന്നെ പഠിക്കില്ല. സിദ്ധാന്തം ഞാൻ ധാതുവിൽ നിന്ന് ലുട്ടപ്രത്യം വന്ന് ജ്ഞാന എന്ന് വരും. ജ്ഞാന അകാരാന്ത പ്രാതിപതിയുമാണ്, അകാരാന്തത്തിലാണ് തുടങ്ങുന്നത് എല്ലായിടത്തും. എങ്ങനെ പ്രാതിസഞ്ജ വരുന്നത്? സൂത്രം സു വന്നിട്ട് പ്രത്യയങ്ങൾ പരത്തിൽ വരുന്ന ഏത് സൂത്രമാണ്? പ്രത്യയ പരശ്ചാതിപതിക പ്രത്യയ പരശ്ച വന്നു. സു വരുമ്പോ ഇതിലിപ്പോ ആദ്യം കൊടുത്തിരിക്കുന്ന സൂത്രമല്ല നമ്മൾ ആദ്യം പഠിക്കുന്നത്, അടുത്ത പേജിൽ 51-ാമത്തെ പേജിലെ സൂത്രമാണ്. സ്വമോർ നമം സകാത് ലുക്ക് സ്യാത്. ഇതാണ് നംസകലിംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം. നംസകത്തിന്റെ സാമാന്യ സൂത്രം ഇതാണ്. എന്താണ് നപുംസകാർ സു അമോഹോ ലുക്ക്? നപുംസകമായ പ്രാതിപതികത്തിന്റെ പരത്തിലിരിക്കുന്ന സൂനും അമ്മനും ലുക്ക് എന്ന് വെച്ചാൽ പോകുന്നു. അത് അതായത് ജ്ഞാന സു ജ്ഞാന അം എന്നിരിക്കുന്നു. ഈ സൂത്രം എന്താണ് പറയുന്നത്? സു അമോഹോ, അതാണ് സ്വമോഹോ. സു അമോഹോ, സൂനും അമ്മനും എന്തുവരും? ലുക്ക് വരും. അപ്പോ ജ്ഞാനപര ശബ്ദത്തിന്റെ പരത്തിൽ സു എന്ന് പറയുന്ന ഏതാണ്? പ്രഥമ ഏകോപനം. അമ്മെന്ന് പറയുന്നത് ദ്വിതീയകോപനം. രണ്ടിനും ലുക്ക് വരുന്നു. രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുവരും? ജ്ഞാന എന്ന് വരും. അപ്പൊ ജ്ഞാനശബ്ദത്തിന്റെ രൂപം അങ്ങനെയല്ല, ജ്ഞാന എന്നല്ല, പിന്നെയോ ജ്ഞാനം. പ്രഥമ ഏകോപനത്തിനും ദ്വിതീയ ഏകോപനത്തിനും ജ്ഞാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഈ സാമാന്യ സൂത്രം വരാൻ പാടില്ല, ഇതിന്റെ അപവാദ സൂത്രം വരണം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സൂത്രം. അതോ അം നംസലിംഗത്തില് പ്രഥമയും ദ്വിതീയം രൂപം ഒരുപോലെയാണ്, വ്യത്യാസമില്ല. അതുകൊണ്ട് ഒരുമിച്ച് ശ്രദ്ധിക്കുകയാണ്. സൂനും അമ്മനും ഒരുപോലെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ ജ്ഞാനസൂ എന്ന് മാത്രമല്ല, ജ്ഞാനസൂ ജ്ഞാന അമ്മെന്നിരിക്കുമ്പോ പറയുന്നു അതോ അം. അതോ അങ്കാത് ക്ലൈബാദ് സുമോരം. അദന്തമായ അംഗമാണെങ്കിൽ ഇത് അംഗാധികാരത്തിലാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കണം? അദന്തമായ അംഗം. ഇവിടെ അദന്തമായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹർസ്വ അകാരാന്തമായ അംഗം. അതെന്തോ എന്ന് വെച്ചാൽ ഹർസ്വ അകാരാന്തോ എന്ന് എങ്ങനെ കിട്ടി? തപരസ്തത്കാലസ്യ അംഗസജ്ഞയിരിക്കുന്ന സൂത്രം യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യ അംഗം. അകാരാന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന സുമൂരം, സൂനും അമ്മിനും എന്തോരും? അമ്മ തന്നെ വരും. എന്തുകൊണ്ട് രാമശബ്ദത്തിൽ ഇത് സംഭവിച്ചില്ല? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലീബാദ് എന്ന് വെച്ചാൽ നംസലിംഗം, ക്ലീബു എന്ന് വെച്ചാൽ നംസലിംഗം. നംസലിംഗത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജ്ഞാനമാണ് അദന്തമായ അംഗം. അതിന്റെ പരത്തിലിരിക്കുന്ന സൂവിനും അമ്മിനും അമ്മ തന്നെ വന്നു. സൂവിന് അമ്മ വരുന്ന നമുക്ക് മനസ്സിലാക്കാം. അമ്മിനെന്തിനാ അമ്മ വിധിച്ചത്? സംഭവ നമസ്കാരത്തിൽ ലുക്ക് വരും. അമ്മിനമ്മ വിധിച്ചില്ലെങ്കിൽ എന്തുവരും? സംഭവ നമസ്കാരം എന്ന് പറഞ്ഞത് സൂവിനും അമ്മിനും ലുക്ക് വരും. സമോട് നമസ്കാരം എന്താ പറഞ്ഞത്? സൂനുമിനും ലുക്ക് വരും. അപ്പോ അമ്മിന് അമ്മ വിധിച്ചില്ലെങ്കിൽ ആ സൂത്രം പ്രവർത്തിക്കും. സൂവിന് മാത്രം അമ്മ വിധിച്ചാൽ എന്ത് ചെയ്യും? അമ്മ വരുമ്പോഴത്തേക്ക് സമൂഹ നമസ്കാരം വന്നിട്ട് ലുക്ക് വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്. മുമ്പ് വ്യാകരണം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വ്യാകരണത്തിന്റെ ജീനുണ്ട്. അത് പറയുന്നുണ്ട്, വ്യാകരണം പഠിക്കുന്നെങ്കിൽ അതിന് ജീൻ വേണമെന്നുണ്ട്. ചിലതിൽ അത് ഇത്തിരി കൂടുതലാണ്, അങ്ങനെ കുറച്ച് കൂടുതലുള്ള ആളാണ്. അപ്പൊ സൂം അമ്മും, സൂം അമ്മും, അതാണ് ആദ്യ ഈ സൂത്രം പറഞ്ഞ സമൂഹ നമസ്കാരം. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റുമോ? ഇല്ല. സൂവും അമ്മുമായിരിക്കുമ്പോൾ ലുക്ക് വരും. അതുകൊണ്ട് സൂവിനും അമ്മിനും ഈ സൂത്രത്തിൽ അതോം പ്രകാരം അമ്മ വിധിച്ച്, അമ്മ വിധിച്ചുകൊണ്ട് പിന്നെ അമ്മന് ലുക്ക് വരത്തില്ല, അമ്മന്നിരിക്കും. അപ്പൊ ജ്ഞാന സു എന്നിടത്ത് ജ്ഞാന അം, പിന്നെ ജ്ഞാന അം രണ്ടിടത്തും, പ്രഥമ ഏകവേനത്തിലും ദ്വിതീയ ഏകവേനത്തിലും ഇരിക്കുന്നു. അങ്ങനെ എവിടെ അല്ല, അതിന്റെ അപവാദമല്ലേ ഇത്. അപവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമാന്യ സൂത്രം പറഞ്ഞിട്ട് അടുത്ത സൂത്രം പറയുമ്പോൾ അപവാദമാവും. അതാണ് പാണിനിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഉത്സർഗ അപവാദ ന്യായം അനുസരിച്ചല്ലേ സൂത്രങ്ങൾ ക്രമീകരിച്ചു. അതുകൊണ്ടല്ലേ പറഞ്ഞത് ആദ്യം ഇത് സാമാന്യ സൂത്രമാണ് സമൂഹം സകാദ്, അതിന്റെ അപവാദമാണിത്. അപ്പോൾ അതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരു സാമാന്യ സൂത്രത്തിന് ഒരു അപവാദ സൂത്രം വന്നാൽ സാമാന്യ സൂത്രത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോ രണ്ടിടത്തും ജ്ഞാന അം ജ്ഞാന അം വന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ച സൂത്രം പ്രവർത്തിക്കുന്നത് അവസവന് ദീർഘ വരാം. പക്ഷെ എന്തൊരു എന്തുകൊണ്ട് വരില്ല? എന്തുകൊണ്ടാണ്? പ്രഥമയ പൂർവ്വസ്വർണ്ണം വരും. വന്നൂടെ വന്നൂടെ, പക്ഷെ അതും വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അതും വരുന്നില്ല? അമിപൂർവ, നമ്മളെപ്പോഴും അപവാദ സൂത്രം ഉണ്ടോ എന്ന് ചിന്തിക്കണം. ചിന്തിക്കേണ്ട അതാണ്. അപവാദ സൂത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നോടൻ ചിന്തിക്കണം. എന്തുകൊണ്ട് അത് വന്നില്ല എന്ന് ചോദിച്ചു. അമിപൂർവ്വം വരുന്നു. പൂർവ്വരൂപം വരുമ്പം പൂർവ്വാകാരമാണ്. പൂർവ്വരൂപ ഏകാദേശം കൊണ്ട് വരുമ്പം ജ്ഞാന അമ്മ എന്നുള്ളത് ജ്ഞാനം ജ്ഞാനം ജ്ഞാനം എന്ന് വരും. കാര്യം വളരെ സിമ്പിളല്ലേ? പിന്നെ സു എന്ന് പറയുന്ന എവിടെയൊക്കെ വരുന്നത്? സമ്പുദ്ധി സു ആണ്, സംബോധനയിലും വരും. ഇപ്പൊ സ്വമോരെന്ന് പറഞ്ഞിരുന്നുണ്ട്, സമ്പുദ്ധിയാണെന്നോ അല്ല എന്നോ ഒന്നൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെയും വരും. സമ്പുദ്ധിയിൽ ഹേ ജ്ഞാന സു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഹേ ഞാൻ അമ്മന്നിരിക്കും. അമ്മ ഇരുന്നു കഴിഞ്ഞാൽ അമ്മിപ്പൂർവ്വം വരും. അല്ലേ? ഞാന മീന്നിരിക്കും. അപ്പോ പറയുന്നു അടുത്ത് അമിപൂർവ ജ്ഞാനം ഏം ഏം ഹ്രസ്വാതിരി ഹല്ലോപ ഏം ഹ്രസ്വ സമ്പുദ്ധേ. അവിടെ ആ സൂത്രത്തിന്റെ വൃത്തിയിൽ പറഞ്ഞു എന്താണ്? എന്റെ വൃത്തി എന്തായിരുന്നു? എങ്ങന്താ അന്ധസപ്പര് ഹല്ലുപ്യതേ. അത് പറഞ്ഞു സമ്പുദ്ധിയുടേതാണെങ്കിൽ ആ ഹല്ല് ലോപിക്കുമെന്ന്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സൂനമ്മെന്ന്, സു സമ്പുദ്ധിയാണ്. ഏത് സൂത്രം അനുസരിച്ച്? ഏകവചന സമ്പുദ്ധി. അതിന് ആദേശമായി വന്ന അമ്മ സമ്പുദ്ധിയാവോ? എങ്ങനെ? സാനുവദാദേശം സമ്പുദ്ധിയായി. ഇനി ആ അമ്മ നിന്നപ്പോ അത് ഏകാദേശം വന്നു ജ്ഞാനം നായി അവസാനമിരിക്കുന്ന മകാരം അത് സമ്പുദ്ധിയുടെ ഹല്ലാണോ ആണോ ആണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഹല്ലുപ്യതേ സമ്പുദ്ധേശ്ചേത് സമ്പുദ്ധിയുടെ ഭാഗമായ ഹല്ലു ലോപിക്കും. ഇപ്പൊ ഏകാദേശം വന്നപ്പോ ഏത് തമ്മിലാണ് ഏകാദേശം വന്നത്? ആയും ആയും തമ്മിൽ അല്ലേ അവിടെയാ വന്നത്. ആക്കി ആക്കി ഒരാകാരം വന്നു, അത് വന്നോട്ടെ. പക്ഷെ മകാരം എന്ന് പറയുന്നത് സമ്പുദ്ധിയുടെ അവയവമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, മുമ്പും അങ്ങനെയായിരുന്നു. അപ്പോൾ സമ്പുദ്ധിയുടെ ഹല്ലിന് രൂപിക്കുന്നതിന് കുഴപ്പമുണ്ടോ? തകരാറെന്തെങ്കിലും ഉണ്ടോ? ഏ ഹ്രസ്വാ, ഇവിടെ ഹ്രസ്വമാണ്. ഹ്രസ്വത്തിന്റെ പരത്തിലിരിക്കുന്ന സമ്പുദ്ധിയുടെ അവയവമായ മകാരൻ ലോപിച്ചു പോകുമ്പോൾ ഹേ ഞാൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏം ഹ്രസ്വാദി ഹല്ലോപ. അപ്പോൾ അതോ അമ്മ എന്ന് പറയുന്ന ഈ സൂത്രം കൊണ്ട് മൂന്ന് കാര്യങ്ങൾ സാധിച്ചു. പ്രഥമ ഏകോചനം, ദ്വിതീയഗോചനം, സമ്പുദ്ധി. അടുത്ത് പ്രഥമാ ദിവേനത്തിൽ ജ്ഞാന ഔ, ദ്വിതീയ ദിവേനത്തിലും രണ്ടും ഒരുമിച്ചാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ജ്ഞാന ഔ, ജ്ഞാന ഔ എന്നിരിക്കുമ്പോൾ അടുത്ത സൂത്രം വരുന്നു നപുംസകാച്ച. നപുംസകാച്ച പറയുന്നു ക്ലീബാദ് ഔംഹശീഷ്യ. ഇത് ഔങ്ങിന് ശീവിരിക്കുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ് അതിന്റെ അടുത്താണോ ഇതെന്ന് നോക്കണം. അപ്പൊ അടുത്ത് തന്നെയാണ് ഔങ്ങ ആപ്പ പതിനെട്ട്. ജസവശി ഉണ്ട്, അതായതിന്റെ മുമ്പില് ജസവശി ഔങ്ങാപ്പഹ നമസ്കാരം. പക്ഷെ ജസവശി വിധിക്കുന്ന വേറൊരു സന്ദർഭത്തിലെന്നേ ഉള്ളൂ. എവിടെയാണ്? സർവനാമം. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ശീ ഇങ്ങോട്ട് വരുന്നു, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു നപുംസകാർ, അതാണ് വൃത്തിയിൽ എഴുതി ക്ലീബാർ. രണ്ടുമൊന്നും തന്നെ എന്നുവെച്ചാൽ നപുംസകമായ അംഗം, ആ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഔങ്ങിന് ശീ വരുന്നു. ഔങ്ങെന്ന് പറഞ്ഞാൽ എന്താ? ഔങ്ങിത്തി ഔകാരഭത്തെ സ്വപ്ന, നേരത്തെ പറഞ്ഞു. ഔങ്ങെന്ന് പറഞ്ഞാൽ ഔകാരഭക്തിയുടെ സ്വപ്നയാണ്. എന്ത് വരുന്നു? ശീ വരുന്നു. ശീ വന്നാൽ നമുക്കറിയാം ശീല സകാര ലോപിക്കും. എങ്ങനെ? ലശക്വത്തധ്യതേ. അതിന് ശീ എന്ന് പറയുന്നത് പ്രത്യയമാണോ? ശീ പ്രത്യം. എങ്ങനെ? സ്ഥാനുവത്വേന. കാരണം ഇവിടെ ഔ പ്രത്യയമാണ്, അതിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ശീയും പ്രത്യയമാണ്. ഇപ്പൊ എന്ത് വരുന്നു? ഈ ശീല സകാരം പോയി ഈ വന്നു. ജ്ഞാന ഈ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഗുണം വന്നു. ജ്ഞാനേ ജ്ഞാനം ജ്ഞാനേ രൂപം അങ്ങനെ ശ്രദ്ധിക്കും. പക്ഷേ രൂപം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇവിടെ വേറെ സൂത്രത്തിന്റെ പ്രാപ്തി കാണിക്കുകയാണ്. അത് ഭാവിയിലെ അതിന്റെ ആവശ്യം വരും, ഇവിടെ ആവശ്യം വരത്തില്ല. രൂപം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരുന്ന സൂത്രം ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ട. ജ്ഞാന ഔന്നിരുന്നു, ഓക്കെ സി വന്നു, ശകാരം പോയി, ജ്ഞാന ഈന്നിരുന്നു, ഗുണം വന്നു, ജ്ഞാനേ രൂപ ശ്രദ്ധിച്ചു. ഇവിടെ പ്രാപ്തി കാണിക്കേണ്ടടുത്ത് എസ് ചേദിച്ച ഈകാരെ തദ്ധിതേജപരെ ഭസ്യ ഇവർണ അവർണയോർ തോപ. ഈ സൂത്രം ഇവിടെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിദ്ധാന്തമതി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആവശ്യമുള്ളത് കാണിക്കില്ല, ആവശ്യമില്ലാത്ത ചിലപ്പോൾ കാണിക്കും. ഇതെവിടെയാണോ വരുന്നത് അവിടെ കാണിച്ചാൽ മതി. സൂത്രം ഇവിടെ ഇപ്പം എന്തിനാ ഇത് കാണിക്കും? ഈകാരേ തദ്ധിതേജ പരേ, ഈകാരം അല്ലെങ്കിൽ തദ്ധിതം പരമിരിക്കെ, ഭസ്യ ഭസഞ്ഞ ഉള്ളിടത്ത് ഇവർണ അവർണയോർ ലോപഹ, ഭസഞ്ഞയുള്ള അംഗത്തിന്റെ അന്തിമമായിരിക്കുന്ന ഇവർണത്തിനോ അല്ലെങ്കിൽ അവർണത്തിനോ ലോപം വരും. പരത്തിൽ ഒന്നെങ്കിൽ ഈകാരം ഇരിക്കണം അല്ലെങ്കിൽ തദ്ധിതം ഇരിക്കണം. തദ്ധിത പ്രത്യയങ്ങൾ ഒരുപാടുണ്ട്, നൂറുകണക്കിനുണ്ട്, നമ്മളിനി പഠിക്കണം. ഈകാരം ഇപ്പൊ വന്നു, ഈകാരം പരമിരിക്കുകയാണ്. പിന്നെ പൂർവത്തിനെന്തായിരിക്കണം? അംഗത്തിന് ഭസഞ്ഞ വേണം, പിന്നെ അന്ത്യത്തിൽ അവർണവുമായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ലോകം വരും. ഈ ഭസഞ്ഞ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? അജാതി വരുന്നിടത്തെല്ലാം ഭസഞ്ഞ വരുമോ? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. ഇത് സർവനാമസ്ഥാനമാണോ അസർവനാമസ്ഥാനമാണോ ഔ എന്ന് പറയുമ്പോ? എന്ന് ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് എന്താ അഭിപ്രായം? ആ ഈ ഭാഗത്ത് പറയുന്നത് ശരിയല്ലെന്നാണ് ആണുങ്ങൾ മണ്ടന്മാരെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? സുഡന്നവും സഹസ്യ സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാനാനി സ്യുഹു അക്ലീബസ്യ. ക്ലീബത്തിൽ ആ നിയമം ബാധകമല്ല. എന്നുവെച്ചാൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലുമാണ് അഞ്ചെണ്ണത്തിന് സർവനാമസ്ഥാന സഞ്ജ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമസ്തവത്തിൽ സർവനാമസ്ഥാനം ഉണ്ടാ വരും? അത് നമ്മളിനി പഠിക്കും. ഇപ്പോ ഇല്ല, പഠിച്ചതനുസരിച്ച്. പിന്നെ യജിഭം എന്താണ് പറയുന്നത്? അസർവനാമസ്ഥാനം പരമിരിക്കുകയും ജാതിഷു അജാതിഷിച്ച കപ്രത്യാവതിഷു സ്വാദിഷു സ്വാദികളിൽ അജാതിയാണെങ്കിൽ പൂർവത്തിന് ഭസഞ്ഞ് വരും. എന്നുവെച്ചാൽ സൂ തുടങ്ങിയെടുക്കാം. പരത്തിൽ സർവനാമസ്ഥാനം പാടില്ലെന്നേ ഉള്ളൂ. സുഡന്നവം സഹസ്യ എന്ന് പറയുന്നത് ക്ലീബത്തിൽ സർവനാമസ്ഥാനത്തെ വിധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ജ്ഞാന സൂ എന്നിരിക്കുമ്പം പരത്തിലിരിക്കുന്ന സൂ സർവനാമസ്ഥാനമല്ല. ജ്ഞാന സൂ എന്നിരിക്കുമ്പം പൂർവത്തിലിരിക്കുന്ന ജ്ഞാനം എന്ത് സഞ്ജയുള്ളതാണ്? എന്താണ് ആലോചിച്ച് പറയണം, മണ്ടന്മാരെന്നുള്ള പേര് കേൾക്കേണ്ടി വരും. ജ്ഞാന സൂ എന്നിരിക്കുമ്പം പൂർവത്തിന് എന്ത് സഞ്ജയുള്ളത്? പദസജ്ഞ. പേര് കേട്ടു പദസഞ്ജ. എന്തുകൊണ്ട്? ഹലാദി പരത്തിലിരിക്കുമ്പോ പൂർവത്തിന് ഭസഞ്ഞ, അജാതി പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിന് ഭസഞ്ഞ. ഇപ്പൊ സു എന്ന് പറയുമ്പോൾ അത് പരത്തിലിരിക്കുന്നത് ഹലാണ്, അതുകൊണ്ട് പൂർവത്തിന് പദസജ്ഞ. ഔ എന്ന് പറയുമ്പോൾ പരത്തിലിരിക്കുന്ന അച്ചാണ്, ഇപ്പൊ പൂർവത്തിന് ഭസഞ്ഞ. പക്ഷെ ഇത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഇത് പറ്റത്തില്ല. എന്തുകൊണ്ട്? സൂവും ഔവും സർവനാമസ്ഥാന സഞ്ജയുള്ളതാണ്. ഔട്ട് കഴിഞ്ഞിട്ടേ ചിന്തിക്കാൻ പറ്റും അവിടെ പദമാണോ ഭമാണോ. ഇവിടെ അങ്ങനെ ഒരു സർവനാമസ്ഥാനം നമ്മുടെ അറിവിൽ ഇതുവരെയും വരാത്തത് കൊണ്ട് സു പരമിരിക്കുമ്പം പൂർവത്തിന് പദസഞ്ജ, ഔ പരമിരിക്കുമ്പം പൂർവത്തിന് ബസഞ്ജ ഉണ്ടെങ്കിൽ പറയുന്നത് പരത്തിൽ ഈകാരമോ തദ്ധിത പ്രത്യമോ ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിലെ അകാരത്തിന് ലോപം വരും. ഇവിടെ പരത്തിൽ ഈകാരമാണ്, പൂർവത്തിൽ ഭസഞ്ജയുണ്ട്, അകാരവുമുണ്ട്, ലോപം വരേണ്ടതാണ്. പക്ഷെ അപ്പൊ വാർത്തകം പറയുന്നു, ഔങ്ങഹ ശ്യാം പ്രതിഷേധോ വച്ഛ എന്ന് പറഞ്ഞെന്താണ്? ഔങ്ങിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ശീ പരമിരിക്കെ ലോകത്തെ നിഷേധിക്കണം, ലോകം വരത്തില്ല. പ്രതിഷേധോ വാച്യ എന്ന് വെച്ചാൽ ലോപസ്യ പ്രതിഷേധോ വാച്യ. എന്താണ് അതിന്റെ കണ്ടീഷൻ? പരത്തിലിരിക്കുന്ന ഔങ്ങിന്റെ സ്ഥാനത്ത് ശീ വന്ന് അതാണ് ഭസഞ്ഞയുള്ള അകാരത്തിന് പരത്തിലിരിക്കുകയാണെങ്കിൽ പൂർവത്തിലെ അകാരത്തിന്റെ ലോപം വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അവിടെ ഗുണം വന്ന് ഞാൻ എന്ന് രൂപം വരുന്നു. ലോപിച്ചാൽ എങ്ങനെയിരിക്കും രൂപം? ഈ സൂത്രം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാനീ എന്ന് വന്നതിന് അകാരം ലോപിച്ചു, ഞാന് ഈ എന്ന് വന്നതിന് ലോപിച്ചില്ല എന്ന് കാണിക്കാനാണ് രൂപം കൊടുത്തിരിക്കുന്നത് ഞാനേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ ശബ്ദത്തിന്റെ പരത്തിൽ അവ വന്നു, അവന് സി വന്നു, ഞാൻ ഈ നിന്നു, ഗുണം വന്നു, ഞാനേ. സന്ധിയും പഴയ പ്രകടനങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ വളരെ എളുപ്പം. അടുത്ത് പ്രഥമ ബഹുവനവും ദ്വിതീയ ബഹുവനത്തിലും ജ്ഞാന ജസ് ജ്ഞാന ശസ് എന്നിരിക്കുമ്പോൾ പറയുന്നു ജസ് ശസോഹോ ശി ക്ലീബാദ് അനയോഹോ ശിഷ്യ. ക്ലീബം ഇതും അംഗാധികാരത്തിലാണ്. ക്ലീബമായ അംഗം ആ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ജസ്സിനും ശസ്സിനും രണ്ട് സ്ഥാനത്തേക്ക് ശി ആദേശമായിട്ട് വരും. രണ്ട് സ്ഥാനത്തേക്കും ശി വരുന്നു. ഔല് വന്ന എന്താണ്? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആ അവിടെ ദീർഘത്തെ വിധിച്ചു, അതുകൊണ്ട് അവിടെ ഈകാരം വന്നു. ഇവിടെ ഹർസ്വത്തെ വിധിച്ചു, അതുകൊണ്ട് ഇക്കാരം. ജസ് ശസ് രണ്ടിടത്ത് ശി വരുന്നു. ശിയിലെ സകാരം ലോപിക്കുന്നെങ്ങനെ? ദശക്കോത്തതിരി സകാരം ലോപിച്ചു. അപ്പോൾ ജ്ഞാന ഈ എന്നിരിക്കുന്നു രണ്ടിടത്ത്. ജ്ഞാന ഈ എന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു ശി സർവനാമസ്ഥാനം. ശീത്യേത് ഉക്തസപ്നം സ്യാത്. അതായത് സുഡ് അനപുംസകസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് നംസകത്തിൽ സർവനാമസ്ഥാനം ഇല്ല. എന്നാൽ ഇവിടെ ഒരു സർവനാമസ്ഥാനം വേണം. ഏതാണ്? ശി എന്ന് വെച്ചാൽ ജസും ശസും. ജസും ശസും രണ്ടിനെയും വീണ്ടും സർവനാമസ്ഥാനം ആക്കണം. സർവനാമമല്ല, സർവനാമസ്ഥാന സഞ്ജ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് പാണിനി എന്ത് ചെയ്തു? ജസ്സിനും ശസ്സിനും ശീ വിധിച്ചു. ആ ശീക്ക് സർവനാമസ്ഥാന വിധിച്ചു. അപ്പൊ ജസ്സിനും ശസ്സിനും സർവനാമസ്ഥാന സഞ്ജ കിട്ടി. അതാണ് പാണിനിയുടെ ബുദ്ധി. ശി സർവനാമസ്ഥാനം ശീത്യേത. ശി എന്ന് പറയുന്നതിന് ഉക്ത സംജസ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാമസ്ഥാനം. പ്രയോജനമതി. ഒരു സപ്ന വിധിച്ചാൽ അതിനൊരു പ്രയോജനം കാണും. അതെന്താണെന്നാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. നപുംസകസ്യ ജലചഹ ജലന്തസ്യ അജന്തസ്യ ചക്ലീബസ്യ നും സ്യാദ് സർവനാമസ്ഥാനേ. സർവനാമസ്ഥാനം പരമിരിക്കണം എന്നുവെച്ചാൽ ഇവിടെ ജസ് ശസ്സിനെയും ശി പരമിരിക്കുമ്പോൾ പറയുന്നു പൂർവത്തിലെ അംഗം, ഇത് അംഗാധികാരത്തിൽപ്പെട്ടാണ്, പൂർവ അംഗം ജലന്തസ്യ അജന്തസ്യ. ജലന്തമായിരിക്കണം അല്ലെങ്കിൽ അജന്തമായി കഴിഞ്ഞാൽ ആ അംഗത്തിന് എന്തു വരുന്നു? നമ്മ വരുന്നു. എവിടെ? നംസകത്തിന്. നംസകത്തിൽ. അപ്പൊ നംസകത്തിലെ നിയമം ഇതാണ്, പരത്തിൽ സർവനാമസ്ഥാന സജ്ഞ ഉണ്ടായിരിക്കണം. പൂർവത്തിൽ ജലന്തമായിരിക്കണം അല്ലെങ്കിൽ അജന്തമായിരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നുമ്മു വരും ആർക്ക്? അംഗത്തിന് നും വരും. ഇവിടെ പറയുന്നു ജലന്തസ്യ അജന്തസ്യ ക്ലീബസ്യ നുമ്മസ്യ സർവനാമസ്ഥാനം. അംഗത്തിന് നുമ്മ് വിധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നുമ്മിന് മകാരം ഇത്ത് ഉകാരം ഉച്ചാരണാർത്ഥ ശേഷിക്കുന്ന എന്താണ്? നകാരം. പൂർവത്തിനാണ് വിധിച്ചത്, അത് എങ്ങനെ വരും എന്നുള്ള സംശയത്തിന് ഉത്തരം പറയുന്നു അടുത്ത സൂത്രം മിത് അച്ചോ അന്ത്യാത് പരഹ അച്ചാം മധ്യേ യോ അന്ത്യ തസ്മാത് പരഹ തസീവ അന്ത അവയവോ മിത്ത് സ്യാത്. മിത്തെന്ന് പറഞ്ഞാൽ ഏതൊന്നിനാണോ മകാരം മിത്തായിട്ടുള്ളത് അതാണ് മിത്ത്. നും എന്ന് പറയുന്നത് മിത്താണ്, ഇംഗ്ലീഷിലെ മിത്തല്ല, ഇത് സംസ്കൃതത്തിലെ മിത്താണ്. നും എന്ന് പറയുന്ന മകാരം ഇത്തായിട്ടുള്ളതായ ഈ മിത്ത്. അപ്പൊ ഇവിടെ ഏതായി മിത്ത്? നും പറയുന്നു. ആ മിത്തിനെ ഒന്നിന് വിധിച്ചു കഴിഞ്ഞാൽ അതെവിടെ വരും? അച്ചാം മധ്യേ യോ അന്ത്യ, ആ വിധിച്ച അംഗത്തിൽ എത്ര അച്ചുകളുണ്ടോ അതിൽ ഏതാണോ അവസാനത്തെ അച്ച്. ഇതുപോലെ നമ്മൾ എവിടെ പഠിച്ചത്? അച്ചോ അന്ത്യാദി ടി. അതും ഇതും തമ്മിലുള്ള നമ്പറിൽ അടുപ്പം വല്ലതും ഉണ്ടാ? ഒന്നും കാണുന്നില്ല. ആ അപ്പൊ അടുത്തടുത്ത് വന്നല്ലോ, അതാണല്ലോ പാണിനിയുടെ ബുദ്ധി എന്ന് പറയുന്നത്. അച്ചാം മധ്യേ യോ അന്ത്യ, ഒരംഗത്തിൽ അച്ചുകളുടെ കൂട്ടത്തിൽ ഏതാണോ അന്ത്യമായിരിക്കുന്നത്. തസ്മാത് പരഹ തസീവ അന്ത്യ അന്താവയവം, അതിന്റെ പരത്തിൽ അതിന്റെ അന്താവയവുമായിട്ട് എന്തുവരും? മിത്ത് വരും. അതിന്റെ പരത്തിൽ അതിന്റെ അന്താവയവുമായിട്ട് എന്ന് വെച്ചാൽ ഇവിടെ ജ്ഞാനശബ്ദമാണ്. ജ്ഞാനശബ്ദത്തില് അന്ത്യമായ അച്ഛന്ന് പറയുന്ന ഏതാണ്? എന്ന് പറഞ്ഞാൽ പറ്റുമോ? ജ്ഞാനശബ്ദത്തിൽ അന്ത്യമായ നകാരത്തിന് പരത്തിലിരിക്കുന്ന നകാരം അന്ത്യമായ അച്ഛൻ, കാരണം മുമ്പിലുണ്ടായ അച്ഛൻ ഏതാണ്? ആകാരം. അപ്പൊ അന്ത്യമായ അച്ഛ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നകാരശേഷമിരിക്കുന്ന അകാരം, അതാണ് അന്ത്യമായ. ഇവിടെ മിതുഷോ അന്ത്യാത്വരെ പറയുന്നു. അങ്ങനെ ഒരു നുമ്മിനെ വിധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? നമുസകസ്യ ജലജഹ, അചന്തമായ അംഗത്തിന് നുമ്മിനെ വിധിച്ചു. അചന്തമായ അംഗത്തിന് നുമ്മി വിധിച്ചു. അപ്പൊ ഇവിടെ ജ്ഞാനം ആണ് അചന്തമായ അംഗം. അതിന് നുമ്മ വിധിച്ചു കഴിഞ്ഞാൽ പറയുന്നു അതെവിടെ വരണം? കൂട്ടത്തിൽ എത്ര അച്ഛണ്ടോ അതിലവസാനത്തെ അച്ഛന്റെ പരത്തിൽ അംഗത്തിന്റെ അവയവമായി എന്ന് പറയുമ്പോൾ എവിടെ വരും? നകാരം കഴിഞ്ഞ് നുമ്മു വരും. നകാരം കഴിഞ്ഞിട്ട് നുമ്മു വരും. നുമ്മു വന്നാൽ മാത്രം പോരാ, ആ നുമ്മിനെ ഈ അംഗത്തിന്റെ ഭാഗമായി എടുക്കണം. അംഗം എന്ന് പറയുമ്പോൾ അതിനെ കൂടെ എടുത്തോണം. അംഗത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അതിനെ എടുക്കും? നകാരത്തെ എടുക്കണം. നുമ്മിന് ശേഷിക്കുന്ന നകാരം ഇപ്പൊ എന്ന് വരും. അതാണ് പറഞ്ഞത് അംഗത്തിന്റെ അവയവമായി വരണമെന്ന്. അംഗത്തിന്റെ അവസാനം എന്ന് നുമ്മ് വരുന്നതിന് മുമ്പ് ചോദിച്ചാൽ എന്ന് പറയും? ആ നുമ്മ് വന്നു കഴിഞ്ഞാൽ ഏത് പറയും? നകാരം. അതിലൂടെ പറയുന്നത് അച്ചാം മധ്യേ അന്ത്യ, അച്ചുകളുടെ കൂട്ടത്തിൽ ഏതാണ് അന്ത്യമായ അച്ച്. തസ്മാത് പരഹ തസ്സീവ അന്താവയവോ, അതിന്റെ പരത്തിൽ അതിന്റെ തന്നെ അന്താവയവുമായി നുമ്മ് വരുന്നു. നുമ്മിന്റെ നകാരശേഷിക്കുന്നു. അപ്പൊ ഞാൻ പരത്തിൽ എന്തായിരിക്കുന്നത്? ഈ ഹ്രസ്വമാണ്, ദീർഘമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ജശസോ സി ആണ്. അപ്പൊ എന്തായി? ഞാൻ ഇപ്പൊ നമുക്കിവിടെ മനസ്സിലായി ഞാൻ നിന്നിരിക്കുന്നത് നകാരാന്തമായ അംഗമാണ്. പരത്തിലിരിക്കുന്ന സി എന്ന് പറയുന്നത് സർവനാമസ്ഥാനമാണ്. സി സർവനാമസ്ഥാനം എന്നുള്ളതനുസരിച്ച് പരത്തിലിരിക്കുന്ന സി സർവനാമസ്ഥാനവുമാണ്. പുറത്തിൽ പൂർവത്തിലിരിക്കുന്നത് നകാരാന്തമായ അംഗമാണ് പഞ്ഞാനൻ. ഈന്നിരിക്കുമ്പോ സൂത്രം വരുന്നു അലോ അന്ത്യാസ്പുറം ഉപധ, നകാരത്തിന്റെ പുറത്തുള്ള അകാരത്തിന് ഉപധാസംജ്ഞയുണ്ട്. പിന്നെ സർവനാമസ്ഥാന അസംബുദ്ധോ നാന്ദസ്യ ഉപധായാഹ ദീർഘ അസംബുദ്ധോ സർവനാമസ്ഥാനം. ഇവിടെ സർവനാമസ്ഥാനം പരമിരിപ്പുണ്ട്. ശ്രീ അതിനു വേണ്ടിയിട്ടാണ് അതിന് ശ്രീ സർവനാമസ്ഥാനം എന്ന് പറഞ്ഞ് സർവനാമസ്ഥാന സംജ്ഞ വിധിച്ചത്. അപ്പൊ സർവനാമസ്ഥാന സംജ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോൾ പൂർവത്തിലിരിക്കുന്ന നകാരത്തിന്റെ ഉപധയായ അകാരത്തിന് ദീർഘം വന്നു. ഞാനൻ എന്നുള്ളത് എന്തായി മാറി? ഞാനാൻ. ഈ അജ്ഹീനം ഹൽ പരേണ സംയുജ്യതേ ഞാനാനി. ജ്ഞാനം ഞാനേ ഞാനാനി, ജ്ഞാനം ഞാനേ ഞാനാനി. അതായത് ജ്ഞാനശബ്ദത്തിന്റെ പരത്തിൽ ജസ് ശസും വന്നു. ജസ്സോ സി എന്നുള്ള സൂത്രപ്രകാരം രണ്ടിന് സി വിധിച്ചു. ജ്ഞാന സീന്നായി സകാരയുക്തായി ലോപിച്ചു പോയി. ശിക്ക് ശി സർവനാമസ്ഥാനം എന്നുള്ള സൂത്രപ്രകാരം സർവനാമസ്ഥാനം വിധിച്ചു. അപ്പോൾ ജ്ഞാനശബ്ദത്തിന്റെ പരത്തിൽ സർവനാമസ്ഥാനം ഇരിക്കുകയാണ്. ജ്ഞാനശബ്ദം എന്ന് പറയുന്നത് അജന്തമായതുകൊണ്ട് നപുംസകസ്യ ധലചകപ്രകാരം നിമ്മുവന്നു. നിമ്മിന് ശേഷിക്കുന്ന നകാരം നിമ്മെന്ന് പറയുമ്പോൾ പൂർവത്തിലെ ജ്ഞാനത്തിന്റെ അവസാനമായി വരുന്നു, അതിന്റെ അവയവമായി വരുന്നു, അവസാനമായ അച്ചിന് ശേഷം വരുന്നു എന്ന് പറയുന്ന സൂത്രമാണ് മിതചോ അന്ത്യാത്പര. അങ്ങനെ അന്ത്യമായി ജ്ഞാനാന് ഇന്ന് വന്നു. അന്ത്യമായ നഗാരത്തിന്റെ പൂർവത്തിലുള്ള അകാരം തിന് ഉപദാസഞ്ജ അലോ അന്ത്യാത്പൂർവ പദ ഉപത വരുമ്പോൾ സർവനാമസ്ഥാനേജ അസംബദ്ധോ ഉപധയിലെ അകാരത്തിന് ദീർഘം വന്നു. ജ്ഞാനാന് ഈ ജ്ഞാനാനി ജ്ഞാനം ഞാനേ ജ്ഞാനാനി ജ്ഞാനം ഞാനേ ഞാനാണി. കഴിഞ്ഞല്ലോ ഹേ ജ്ഞാന ഹേ ജ്ഞാനേ ഞാനാണി. നേരത്തെ ശ്രദ്ധിച്ചു. അടുത്ത് ദ്വിതീയാഗമനത്തിൽ ഞാൻ ടാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ടാങ് ഇനാസ്യഹ ഇന വന്നു, ഗുണം വന്നു. അദന്തമാണ്, വേറെ സൂത്രമൊന്നും വരാനില്ല. വേറെ ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ജ്ഞാനേന ജ്ഞാനഭ്യാമെന്നിരിക്കുന്നിടത്ത് സുപിച്ച എഞ്ഞാതോ സുപി അതോ അംഗസ്യ ദീർഘ ജ്ഞാനം അല്ല ജ്ഞാനേന ജ്ഞാനാഭ്യം ജ്ഞാനഭി എന്നുള്ളടത്ത് അതോ ബിസ ഐസ് വന്നു വരുന്നു. ജ്ഞാനൈ ചതുർത്ഥിയിൽ ജ്ഞാന ഇങ്ങനെയിരിക്കുമ്പോൾ ഇങ്ങേറിയ വന്നു. പിന്നെ സുപിച്ച ദീർഘം വന്നു. ജ്ഞാനായ ജ്ഞാനാഭ്യാം ജ്ഞാന ബിസന്നിരിക്കുന്നിടത്ത് ബ്യസന്നിരിക്കുന്നിടത്ത് ബഹുവിനെ ശല്യ ചെയ്തു. പഴയൊന്നും മറന്നു വരുന്നു. ജ്ഞാനേഭ്യ പഞ്ചമിയിൽ ജ്ഞാന അങ്ങസീഷ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ജ്ഞാന ആത്ത് ദീർഘം വന്നു. ജ്ഞാനാത് ജ്ഞാനാഭ്യാം ജ്ഞാനേഭ്യ ഷഷ്ടിയില് ജ്ഞാന സ്യ ടാങ്ങസ്യ ജ്ഞാന ഓസന്നിരിക്കുന്നിടത്ത് ഓസിച്ച എന്ത് വരുന്നു? ഏകാരം വരുന്നു. ജ്ഞാനേ ഓസ് അയ്യാദേശം ജ്ഞാനയോസ് ജ്ഞാനയോഹോ ജ്ഞാന ആന്നിരിക്കുന്നിടത്ത് പ്രസമോദ്ധ്യാപകം തൊട്ട് നാമി ജ്ഞാനാനി ജ്ഞാനാനാം ജ്ഞാനാനിയല്ല ജ്ഞാനാനാം. പിന്നെ ജ്ഞാന നീന്തിരിക്കുന്നിടത്ത് എന്തായിരുന്നു? എന്തായിരുന്നു? ജ്ഞാനേ ജ്ഞാനൈ ജ്ഞാനി രാമൈ എന്നിടത്ത് എന്തോന്നു? രാമേ. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ തൃതീയ മുതലല്ല രാമശബ്ദം പോലെ ജ്ഞാനയോഹോ ഏതൊന്നു അതിന് മുമ്പ് ഭുവനേ ശല്യം, അതായത് തൃതീയ മുതലെല്ലാം രാമശബ്ദം പോലെ ഉകാരാന്തം. ഏവം ശേഷം പുനഃസത്വത്, പുനഃസത്വത് എന്ന് വെച്ചാൽ ഏകവച പ്രഥമ പോലെ തന്നെയാണ് ദ്വിതീയയും. ശേഷം പുമ്മത് എന്ന് വെച്ചാൽ തൃതീയ മുതലുള്ള രൂപങ്ങളെല്ലാം പുല്ലിംഗം പോലെ. ഏവം ധന വന ഫലാദേഹ, ധനശബ്ദത്തിന്റെ രൂപം അങ്ങനെ വരും. ഹേ ഹേ ഹേ ധന ആ ധനേന ധനാഭ്യാം ധനേഹി വനം ഫലം ചിലർ ഹേ ഫലേന്നാ പറഞ്ഞു, ഹേ ഫല ഫലേന്നല്ല. ശരി, ഇത്രയും മതി, ഇത്രയും സൂത്രം ഉണ്ടല്ലോ, ഇതൊക്കെ പഠിക്കണ്ടേ. ശാന്തി ശാന്തി ശാന്തി.